ഖരു പരത്തിൽ വരുന്ന ഉദാഹരണങ്ങളാണ് നമ്മൾ ചെയ്തത്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയത് ഒരു ഉദാഹരണത്തിന് തെറ്റുണ്ടായിരുന്നു. അതായത് ഷ്ടുനാഷ്ടു, അതിൽ ചക്രൻ ഠോകസ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലുള്ളതാണ്, പക്ഷെ നമ്മൾ അവിടെ എത്തിയില്ല. എഴുതിയിരിക്കുന്നത് ശരിയാണ്, പക്ഷെ നമ്മൾ എത്തിയിട്ടില്ല അതുവരെ. അതുകൊണ്ടത് മാറ്റി എഴുതണം. എങ്ങനെ? ബാലഷ്ഠകാര എന്നാക്കിയാണ്. ബാലഷ്ഠകാര സമാസസന്ധിയാണ്, പദാന്തസന്ധിയല്ല. കാരണം ഈ ഠായിൽ തുടങ്ങുന്ന ഉദാഹരണങ്ങളില്ല, അതിൽ തുടങ്ങുന്ന ധാതുവില്ല. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഉദാഹരണം കൊടുത്തു. അതിന് പകരം ഒരു ഇനി അതിനെ സന്ധി ചെയ്താൽ മതി, തിരിച്ചിട്ട് സന്ധി ചെയ്യണം. ബാലഹഠകാര, ബാലഷ്ഠകാര, പിന്നെ അവസാനം വിസർഗം വരും ആ തുടക്കത്തിൽ. ബാലരു ഠകാര, ബാല ഋഠകാര, ബാല സഠകാര, ബാലഷ ഠകാര, ബാലുനാഷ്ടുവിന്റെ ഉദാഹരണമാണ് ബാലഷ്ടകാര. അവിടെ വിസർഗം കൊടുക്കും, വിസർഗം. ബാലഹ ഠകാര എന്നിടത്തും വിസർഗം കൊടുക്കാം, ബാക്കിയുള്ളിടത്ത് വിസർഗം വരില്ല. എന്നുവെച്ചാൽ ബാലസ്യ ഠകാര എന്നാണ്. അപ്പോൾ അത് ബാലഷ്ടകാര. നമ്മളവിടെ രണ്ടാമത്തേതിന് പകരം നാലാമത്തെ എഴുതി, പക്ഷെ അത് ഷ്ടുനാഷ്ടുവിന്റെ ഉദാഹരണമാണ്, നമ്മളവിടെ എത്തിയിട്ടില്ല. ഇനി അത് നമ്മൾ പഠിക്കും. അപ്പോ ഇനി ശേഷിക്കുന്നത് അകാരം, അതായത് അശ് പരത്തി വരുന്നതാണ്. നമ ശിവായ, നമ ശിവായ, നമ ശിവായ, നമ ശിവായ. അതായത് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഇതിനെക്കുറിച്ചുള്ള ഒരു സംശയമാണ്. വിസർജനീസി സഹ എന്ന് പറയുന്നത് ത്രിപാദിയിലെ 34-ാമത്തെ സൂത്രം. വാശരി എന്ന് പറയുന്നത് 36-ാമത്തെ സൂത്രം. അപ്പോൾ ഇതിൽ അസിദ്ധം വരുമെന്നുള്ളതാണ് സംശയം. അതെവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം വിസർജനീസിസ വരേണ്ടതാണ്. പരീക്ഷേദ എന്നുള്ളത് അവിടെ ഇവിടെ അല്ല. നമ്മളതിനെന്താ എഴുതിയതാ? അന്ന് മശിവായ അവിടെ നമഹ ശിവായ, നമ്മര് ശിവായോ എന്ന്, നമഹ ശിവായോ എന്ന്, നമഹ ശിവായോ എന്ന്. ഇനി അവിടെ സകാരം വരേണ്ടതാണ്. അപ്പം അതിനെന്ത് ചെയ്യുന്നു? വാശരി എന്ന് പറയുന്നത് അതിൻ്റെ അപവാദമാണ്. എന്തുകൊണ്ട്? അത് കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമായി പറഞ്ഞു. വിസർജനീയ സഹ എന്ന് പറയുന്നത് ഖരുപരത്തിലിരിക്കുമ്പോഴാണ് പ്രവർത്തിക്കുന്നത്. വാശരി എന്ന് പറയുന്നത് ശരുപരത്തിലിരിക്കുമ്പോഴാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിസർജനീയ സഹയെ വാശരി എന്ന് പറയുന്നത് ബാധിക്കും. ബാധിച്ചു കഴിഞ്ഞാൽ എന്തുവരും? വിസർഗം തന്നെ വരും. ഇപ്പൊ സൂത്രങ്ങൾ ക്രമമായിട്ടാണ്, ത്രിപാദിയിലെ സൂത്രങ്ങൾ ക്രമമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ സ്ഥാനത്ത് ആദ്യം ഒന്ന് സൂത്രം. ഇപ്പൊ ഇവിടുത്തെ ആദ്യ സൂത്രം ഏതാണ്? വിസർജനീയ സഹയാണ്. അപ്പൊ നിയമം അനുസരിച്ച് അതാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അപവാദ സൂത്രമായതുകൊണ്ട് വാശരി പ്രവർത്തിക്കും. രണ്ടാമത് വരുന്ന, അതിനുശേഷം വരുന്ന വാശരി അത് അപവാദമായതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ത്രിപാദിയിൽ പൂർവ്വസൂത്രം പ്രവർത്തിച്ച് പരത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ഇവിടെ പൂർവ്വസൂത്രം പ്രവർത്തിക്കാൻ വന്നപ്പോൾ അതിനെ തടഞ്ഞു വാശരി. അതിനാണ് അപവാദം എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രവർത്തിച്ചു. ഇനി അത് പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കാത്തൊരു സ്ഥലമുണ്ട്, അതിന് മാറി നിൽക്കുന്നു. പൂർവ്വസൂത്രത്തിൽ പ്രവർത്തിക്കാം. ഇവിടെ അപവാദത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല, അസിദ്ധത്തിൻ്റെ പ്രശ്നം വരുന്നില്ല, അങ്ങനെ ഒരു കാര്യവും വരുന്നില്ല. പിന്നെ എങ്ങനെ ഇത്ര അസിദ്ധത്തിന്റെ കാര്യം ഇവിടെ വരുന്നില്ല? വാശരി വിസർജനീയ സഹ ഇവിടെ അപവാദം ആണോ എന്നാണ്, ആണെന്നാണ് നമ്മൾ പഠിച്ചത്. അപവാദമാണ്. അത് പിന്നെ സംശയിക്കേണ്ട കാര്യമല്ല. അപവാദം എന്നുകൊണ്ടാണ് അത് പ്രവർത്തിച്ചത്. കഴിഞ്ഞവണ് ഞാൻ പലതവണ പറഞ്ഞു, വിസർജനീയ സഹ എന്ന് പറയുന്നതിന്റെ അപവാദമാണ് വാശരി. അപവാദമാകില്ലേ എന്ന് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ട്. അപവാദമാണെന്നുള്ള ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞില്ലേ? വിസർജനീയ പ്രാപ്തമാകുന്നു, അതിനെ വാശരി ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അപവാദമാണ്. പിന്നെ അങ്ങനെ ഒരു സംശയം എന്തുകൊണ്ട് വന്നു? സംശയത്തിന്റെ കാര്യമില്ല. ഒന്ന് മറ്റൊന്നിന്റെ അപവാദമാണ്, അതുകൊണ്ടാണ് അത് പ്രവർത്തിച്ചത്. അത് പ്രവർത്തിക്കാത്തത് മറ്റൊന്നും പ്രവർത്തിച്ചു. പിന്നെ അങ്ങനെ ഒരു സംശയത്തിന് വഴിയില്ല. പിന്നെ എന്താണ് ബാലഹിതേഷിന് വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, അഭി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനും പറഞ്ഞു, അതിലും പറഞ്ഞു, രണ്ടിലും പറഞ്ഞത് ഒരുപോലെ തന്നെയാണ്. പിന്നെ അതിനെന്താ സംശയിക്കാനുള്ള കാര്യങ്ങൾ? ഇനി എന്താ അവിടെ സംശയം വന്നതെന്നുള്ളത്? ഈ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ, സംശയിക്കാനൊന്നുമില്ല. വിസർജനീയ പ്രാപ്തമാകുന്നു, അതിന്റെ അപവാദമാണ് വാശരി. അത് പ്രവർത്തിച്ചു, അത് പ്രവർത്തിക്കുന്നില്ല, വിസർജനീയ പ്രവർത്തിച്ചില്ല. നമുക്ക് അങ്ങനെ ആശങ്കിക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ഇനി മറ്റെന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ സംശയം ഒന്നുകൂടെ ചിന്തിച്ചു നോക്കുക. എന്താണ് അടുത്തു വരുന്നത് ഒരു എളുപ്പമുള്ള സൂത്രമാണ്. അതായത് നമ്മളിപ്പോൾ ഇതല്ല ഈ സൂ എന്ന് അതിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മൾ ചെയ്യുന്നതല്ല. ഒരു ഉദാഹരണം എഴുതുക, ഇവിടെ സ ബാലഹ വിസർഗം വേണ്ട, സ ബാലഹ യേശഹ ഗജ വിസർഗം വേണ്ട, യേശ ഗജ ഇനി ഇതിനെ നമ്മളെങ്ങനെ പിരിച്ചെഴുതും? ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ പദം പിരിക്കുന്ന എങ്ങനെ? സഹ ബാലഹ എഴുതി, സഹ ബാലഹ യേശഹ ഗജഹ യേശഹ ഗജഹ. അടുത്ത് അവിടെ പിരിച്ചുകഴിഞ്ഞു. ഇനി നിങ്ങൾക്കറിയാം ബാക്കി എന്താ ചെയ്യേണ്ട എന്നുള്ളത്. ഇനി എങ്ങനെ തുടങ്ങും സന്ധി ചെയ്യാൻ? എങ്ങനെയാണ് എഴുതിയ എഴുതിയ ഇതുവരെ പഠിച്ചത് വെച്ച് എഴുതിയാൽ മതി. ഇതുവരെ പഠിച്ചു വെച്ചാണെങ്കിൽ എങ്ങനെ തുടങ്ങും? ആ സസ് ബാല വിസർഗം വേണ്ട, അത് അവസാനം വരത്തുള്ളൂ സന്ധി കഴിഞ്ഞിട്ട്. അതെപ്പോഴും ഓർക്കണം. ഞാൻ ഓർക്കാത്ത കാര്യമുണ്ടെങ്കിലും നിങ്ങൾ ഓർത്തോളണം. അല്ല, സ ബാല എന്നുള്ള നമ്മൾ പിരിച്ചെഴുതുകയാണ്, രണ്ടായിട്ട് പിരിച്ച് അവിടെ ആകാം. പ്രക്രിയ തുടങ്ങിക്കഴിയുമ്പോൾ അവസാനം എല്ലാം കഴിഞ്ഞ പിന്നെ വിസർഗം വരാം. സരു ബാല. അതുപോലെ തന്നെ സരിലല്ല തുടങ്ങുന്നത്, രീൽ അങ്ങോട്ട് പോകണ്ട, അവിടെ ബ്രേക്ക് എടുക്ക. സസ് ബാല അതിനപ്പുറം പോണ്ട, അതാ നമ്മൾ പഠിക്കാൻ പോകുന്നു. സസ് ബാല. അതുകൊണ്ടാണ് നമ്മൾ ഈ സി തുടങ്ങുന്നത്. അങ്ങനെ വന്നാലേ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അടുത്തതുപോലെ തന്നെ യേശയും അതുപോലെ അതുവരെ കൊണ്ടെത്തിക്കുക. ബാക്കി എന്റെ ജോലി, അതുവരെ നിങ്ങളുടെ ജോലി. ബാല സ് നേരത്തെ എന്താ എഴുതിയത്? ആ യേശ അവിടെ യേശസ് ഗജ ഗജ. അവിടെ വിസർഗം വരാൻ പാടില്ല അവസാനം. ഞാൻ സാറിന് ഈ നമ്മൾ പഠിക്കുന്നതെല്ലാം പുസ്തകത്തിലില്ലാത്ത ഉദാഹരണങ്ങളാണ്. സാറിന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തില്ലാത്ത ഉദാഹരണം പറയാറില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തില്ലാത്ത ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റുപറ്റും. കാരണം ഇത് ഒരുപാട് വിധികളും അപവാദങ്ങളും ഇത് എവിടെ എന്താണെന്നുള്ളത് തെറ്റുപറ്റും. അതുകൊണ്ട് സാറിന് പുസ്തകത്തില്ലാത്ത ഒരു വസ്തു അല്ലെങ്കിൽ വേറൊരു പുസ്തകത്തിൽ ഇല്ലാത്ത ഉദാഹരണം ആരും പറഞ്ഞ് സാറിനെ പഠിപ്പിക്കാറില്ല. ഞാൻ നേരെ തിരിച്ചാ ചെയ്യുന്നു. ചില സ്ഥലങ്ങളൊക്കെ എൻ്റെ ബുദ്ധി കുറച്ച് തിരിഞ്ഞിരിക്കും. അതങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് വരില്ല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടല്ല, തെറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ശരിയിൽ നിന്ന് നല്ലത് പലപ്പോഴും തെറ്റാണ്. കാരണം തെറ്റ് വന്നാലേ നമുക്ക് നമ്മുടെ ബുദ്ധി ശരിക്ക് പ്രവർത്തിക്കത്തുള്ളൂ, ഉണർന്ന് പ്രവർത്തിക്കത്തുള്ളൂ. തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുത്താം. തെറ്റ് വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ തിരുത്തും? അപ്പൊ തെറ്റ് വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും? അതുകൊണ്ട് തെറ്റ് വരുമോന്നറിയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തെറ്റ് വരുമില്ല എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. വ്യാകരണത്തിന്റെ ഒരു സ്വഭാവമാണ്. പാണിനിക്ക് തന്നെ ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ട്. പക്ഷേ എനിക്ക് തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്ക് പഠിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും, ഉറപ്പാണ്. പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു പോകണം. തെറ്റ് എവിടെയെങ്കിലും വരുന്നുണ്ടോ, വന്നാൽ തിരുത്തും. തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാവും, പിന്നെ അത് വരത്തില്ല. അതാണ് അതിന്റെ ഗുണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ സന്ധി വളരെ എളുപ്പമാണ്. ഈ രണ്ട് സ്ഥലത്ത് യേശ ഗജഹ എന്നുകൊണ്ട് നമ്മളതിനെ പിരിച്ചു, യേശഹ ഗജഹ രണ്ട് പദമാക്കി സന്ധി നമ്മൾ എന്ത് ചെയ്തു, യേശസ് ഗജ എന്നാക്കി. നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും, സസജുഷ ഒരു പ്രകാരം എടുത്തും വരും. പക്ഷേ പാണിനി ഇവിടെ പറയുന്നു, ഇനി ഒന്നും ചെയ്യണ്ട, ആ സകാരത്തെ എടുത്തും കളഞ്ഞാൽ മതി, സകാരം ലോപിച്ചാൽ മതി. അപ്പൊ എങ്ങനെ വരും, യേശ ഗജഹ ആദ്യത്തെ രൂപം. ഇത്രയുള്ളൂ കാര്യം, ഇത്ര എളുപ്പമായി. സന്ധ്യയായി കഴിഞ്ഞു. അതുപോലെ അടുത്തത് ഏതാണ്? നേരത്തെ പറഞ്ഞത് സ ബാല, സ സ ബാല, ഈ സകാരത്തിൽ ലോപിക്കുക ആണ് പാണിനി പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ ബാല എത്ര എളുപ്പമായി. എല്ലാ സൂത്രവും ഇതുപോലെ ആയിരുന്നു. അതാണ് അടുത്ത സൂത്രം വിസർഗസന്ധിയിലെ. ഇത് എളുപ്പമായതുകൊണ്ടാണ്, കാരണം കഴിഞ്ഞ സൂത്രം നമ്മൾ പഠിച്ചപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് സൂത്രങ്ങളും വന്നു. അപ്പോൾ എളുപ്പമുള്ള ഒരു സൂത്രം കൂടെ ഇടയ്ക്ക് പഠിച്ചാലൊരു സമാധാനവും ആശ്വാസവും എല്ലാം വരും. അതുകൊണ്ടാണ് ആ സൂത്രം ഇടയ്ക്ക് നിന്ന് ഞാൻ എടുത്തത്. അതായത് വിസർഗസന്ധിയിലെ അവസാനത്തിൻ്റെ മുമ്പിലത്തെ സൂത്രം, ഏതത്തതോഹോ സുലോപോ അക്കോരനഞ്ഞ് സമാസേ ഹലി, ഏതത്തതോഹോ സുലോപോ അക്കോരനഞ്ഞ് സമാസേ ഹലി അകകാരയോർ ഏതത്തതോർ യഹ സുഹു തസ്യ ലോപോ ഹലി നതു നഞ്ഞ് സമാസേ ഏഷ വിഷ്ണുഹു സ ശംഭുഹു അകോഹു കിം ഏഷകോ രുദ്രഹ അനഞ്ഞ് സമാസേ കിം അസഹ ശിവഹ ഹലി കിം ഏഷോ അത്ര. അപ്പോൾ അത് പദം പിരിക്കുന്നത് ഏതത്തതോഹോ സുലോപഹ അകഹ അനഞ്ഞ സമാസേ ഹലി. വൃത്തിയിൽ വരുമ്പോൾ അകകാരയോഹോ ഏതത്തതോഹോ യഹ സുഹു തസ്യ ലോപഹ ഹലി നതു നഞ്ഞ് സമാസേ. അപ്പോൾ ഈ സൂത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സൂത്രങ്ങൾ പോലെയല്ല. ഓരോ സൂത്രത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിൽ വയ്ക്കണം. അതാണ് വാശരി. ആ സൂത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? വാ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അത് വികല്പമാണെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ പറയുന്നു വരാം, അതേസമയം തന്നെ പറയുന്നു വരത്തില്ല. ഒരു വർഷത്തിൽ വിധിക്കുന്നു, മറ്റൊരു പക്ഷത്തിൽ മിണ്ടുന്നില്ല, ഒന്നും ചെയ്യുന്നു. അത് വികല്പമാണ്, വികല്പവിധി എന്ന് പറയും. വാ എന്ന് കണ്ടുകഴിഞ്ഞാൽ അത് വാ വിഭാഷ അന്യതരസ്യം. പിന്നെ ആചാര്യന്മാരുടെ പേര് എല്ലാം കണ്ടുകഴിഞ്ഞാൽ അതെല്ലാം പല്ലോപഹ ശാകല്യസ്യ വികല്പവിധികളാണ്. എന്നുവെച്ചാൽ ഒരു വർഷത്തിൽ പ്രവർത്തിക്കും, പിന്നെ പ്രവർത്തിക്കാതിരിക്കും. പിന്നെ പ്രത്യേകതയുള്ള വേറെ സൂത്രം നമ്മൾ സസജുഷോരും, ഒരു സാമാന്യ വിധി, ഒരു വിശേഷ വിധി. ഇങ്ങനെയൊക്കെ ഓരോ സൂത്രത്തിനും പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ഈ സൂത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു വിധിയും ഒരു നിഷേധവും. ഏതൊരു സൂത്രത്തിലാണോ വിധിക്കുന്നത് അതേ സൂത്രത്തിൽ തന്നെ നിഷേധവും വന്നു. എങ്ങനെ? സൂത്രം നോക്ക്, ഏതത്തതോഹോ സുലോപോ ഹലി, ഏതത്തതോഹോ സുലോപഹ ഹലി, അതാണ് വിധി. ഏതത്തതോഹോ സുലോപഹ ഹലി എന്ന് പറഞ്ഞാൽ വിധി. പിന്നെ ബാക്കി എന്താണ് സൂത്രം ചെയ്തിരിക്കുന്നത്? അക്കോരണിഞ്ഞ് സമാസേ, ഇത് നിഷേധം. ഒരു സൂത്രത്തിൽ തന്നെ വിധിയും വന്നു നിഷേധവും വന്നത് എനിക്കൊന്നും മുമ്പ് നമ്മൾ ഇതുപോലെ സൂത്രം പഠിച്ചിട്ടില്ലെന്നാണ്. ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ വിധി മാത്രമേ പഠിക്കുന്നുള്ളൂ, നിഷേധം പഠിക്കുന്നില്ല. എന്തുകൊണ്ട്? ആ നിഷേധം മനസ്സിലാകണമെങ്കിൽ നമ്മൾ വേറെ സൂത്രങ്ങൾ പഠിക്കണം. ആ സൂത്രങ്ങൾ പഠിക്കാതെ നിഷേധം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തല ചൂടാവും. നമ്മൾ തല തണുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ സൂത്രത്തിൻ്റെ അത്രയും ഭാഗം വിട്ടയക്കുക. പക്ഷേ സൂത്രവും വൃത്തിയും പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിച്ചോളണം. തൽക്കാലമാണ്, പിന്നീട് നമുക്കത് ആവശ്യമായിട്ട് വരും. നമ്മൾ എളുപ്പമുള്ളത് പഠിച്ചാണ് പോകുന്നതെന്നുള്ള എപ്പോഴും മനസ്സിലിരിക്കും. അപ്പോൾ ഇനി വൃത്തിയിൽ നോക്കുക, അക്കാരയോഹോ ആദ്യം ഇതിനെ നമ്മളങ്ങ് വിട്ടയ്ക്കുക. അത് നോക്കാൻ പോകരുത്, പോയാൽ തലവേദന വരും. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ വിട്ടയ്ക്കുക. എന്താ പറഞ്ഞ തൽക്കാലം? ഏതത്തതോഹോ യഹ സുഹു തസ്യ ലോപോ ഹലി, ഇത്രയും മാത്രം എടുക്കുക. നത്തു നഞ്ച് സമാസ അതും വിട്ടയ്ക്കുക. തൽക്കാലത്തേക്കാണ് അപ്പം നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. എന്താണ് ഏതത്തതോഹോ യഹ സുഹു തസ്യ ലോകോ ഹലി, ഇത്രയും മാത്രം. തൽക്കാലം ബാക്കിയില്ല, സൂത്രത്തിലുമില്ല വൃത്തിയിലുമില്ല. കാരണം അവിടെ പറയുന്നു നഞ്ഞ് സമാസത്തിൽ വരത്തില്ല. നമുക്കറിയത്തില്ല എന്തായി നഞ്ഞ് സമാസം. അകച്ച് വന്നാൽ വരത്തില്ലെന്ന് പറയും. നമുക്കറിയത്തില്ല നമ്മൾ അവ്യ സർവനാമനാം അകച്ച് പ്രാപ്തി, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ എന്ത് ആവശ്യമില്ലാത്ത ഇതൊക്കെ പോയി എന്തിനാ തലവേദന ഉണ്ടാക്കുന്നു? അതെല്ലാം അങ്ങ് വിട്ടയ്ക്കുക. ഇത്രയും മാത്രം എടുക്കുക. പിന്നെ ഈ നിഷേധിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ ഒരിടത്തും കാണാൻ കിട്ടുന്ന കാര്യങ്ങളല്ല. അതെല്ലാം വളരെ അപൂർവമാണ്. ഇത്രയും മാത്രം എടുക്കുക. അതിൽ നിന്ന് എന്താണോ ഏതത്തതോഹോ യഹ സുഹു തസ്യ ലോക സുഹൃത്തസ്യ സുഹൃത്തസ്യ എന്ത് അവിടെ സന്ധി വന്നെങ്ങനെയാണ്? സജിനിയസിസ് കറക്റ്റ്. സുഹൃത്തസ്യ സുസ്തസ്യ സോസു സഷരു വിസർഗം വിസർജിനിയസിസ് അതിന് മുമ്പ് അങ്ങനെയാണ്. യഹസു അവിടെയോ വാശരി. അങ്ങനെ സൂത്രങ്ങളിൽ തന്നെ നമ്മൾ നോക്കണം. ഏതത്തതോഹോ സു ലോകോ അവിടെയോ സൂത്രത്തിൽ അങ്ങനെ കുറച്ച് നോക്കുമ്പോഴേ നമുക്കത് പരിചയമായിക്കോളൂ. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത്. എന്താണ് പറയുന്നത്? ഏതത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെയും തത് ശബ്ദത്തിന്റെയും സുലോപിക്കും. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ബുദ്ധിയെ കുഴയ്ക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഏത് ശബ്ദത്തിന്റെയും തത് ശബ്ദത്തിന്റെയും സുലോപിക്കും. ഇപ്പോ ഹല്ല് വരമിരുന്നാൽ ഹല്ല് വ്യഞ്ചനം. നമ്മുടെ ബുദ്ധിയെ കുഴയ്ക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിലറിയേണ്ട എന്താണ്? ഏത് ശബ്ദം തത് ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഏത് ശബ്ദത്തിന്റെ രൂപങ്ങളാണ് ഏഷഹ ഏഷ? പുല്ലിംഗത്തിൽ ഏഷഹ, സ്ത്രീലിംഗത്തിൽ ഏഷ, നമസ്കൃതത്തിൽ ഏതത് എന്ന് പറയുന്ന ശബ്ദങ്ങൾ നമ്മളിനി പഠിക്കുന്നത്. തത് ശബ്ദത്തിന്റെ രൂപങ്ങളാണ് സഹ പുല്ലിംഗത്തിൽ, സ്ത്രീലിംഗത്തിൽ സ, നമസ്കൃതത്തിൽ തത്. അങ്ങനെ മൂന്ന് രൂപം വരുന്നു. സഹ തൗത്തെ സാ തേ താഹ തത് തേ താനി, ഇങ്ങനെ രൂപങ്ങൾ പോകും. അതെല്ലാം നമ്മളിനി പഠിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ തെളിവ് വഹിക്കേണ്ട. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എവിടെ നമ്മുടെ ഉദാഹരണം? ഇവിടെ ഇവിടെ ഈ ഏഷ ഗജ എന്നിടത്ത് ഏഷ എന്ന് പറയുന്ന ഏത് ശബ്ദത്തിന്റെ രൂപമാണ്? ഇത്രയും മാത്രം നമ്മൾ അറിഞ്ഞാൽ. അതുപോലെ മറ്റേ ഉദാഹരണം എന്താണ്? സ ബാല എന്നിടത്ത് ഈ സ എന്ന് പറയുന്ന തത് ശബ്ദത്തിന്റെ രൂപമാണ്. ബാക്കിയൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി എന്താ പറയുന്നത്? ഏത ശബ്ദം എവിടെയാ? ഏത് ശബ്ദത്തിന്റെ സുലോപിക്കുന്നു എന്ന് വെച്ചാൽ ഏഷസ് എന്നിടത്തപ്പോ സുലോപിച്ചു. പക്ഷെ ഒരു നിബന്ധന, പരത്തിൽ ഹല്ലായിരിക്കണം, ഗജയിൽ അതായുണ്ട്. സംഗതി എളുപ്പമാണ്. ഇനി മറ്റു ഉദാഹരണം എങ്ങനെയാണ്? സ എന്ന് പറയുന്ന തശബ്ദത്തിന്റെ രൂപമാണ്. അതിന്റെ സു ലോപിക്കുമെന്ന് പറയും. സു എന്ന് വെച്ചാൽ സ്. നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം മുതലേ ഇതിങ്ങനെ ചെയ്യിച്ച് ചെയ്യിച്ച് വരുന്നത്. അല്ലെങ്കിൽ ഈ സു ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ പ്രയാസമില്ല. എല്ലായിടത്തും നമ്മൾ സായിരം തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഉപയോഗം വരും. ഇപ്പൊ സസ് എന്ന് പറയുന്നത് സു ആണ്. നമ്മൾ ആ ഭാഗത്ത് എത്തിയിട്ടില്ല, എന്നാലും തൽക്കാലം നമ്മൾ അങ്ങനെ ചില ധാരണകളെ മുമ്പോട്ട് പോകണം. അതിന് ലോകം വരുമ്പോൾ ഹല്ല് ബാലയില ഹല്ലാണ് വ്യഞ്ജനം. ഹല്ലെന്ന് വെച്ചാൽ വ്യഞ്ജനം, അത്രയേ ഉള്ളൂ. ലോപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഏഷസ് എന്നുള്ള ഏഷാന്നിരിക്കുന്നു, സസ് എന്ന് പറയുന്നു സാന്നിരിക്കുന്നു. ഈ സൂത്രത്തിന് രണ്ടേ രണ്ട് ഉദാഹരണമേ ഉള്ളൂ. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സൂത്രമാണ്, ഒരു വലിയ സൂത്രം. അതും ഏതത്വദോഹോ സുലോഹോ അപൂരണീയ സമാസം. ആത്മഹ എന്ന് പറയുന്നത് ഒരു ചെറിയ സൂത്രമാണ്. അതുകൊണ്ട് എത്രയോ കാര്യങ്ങൾ ചെയ്യാം, എത്രയോ സ്ഥലത്ത് പ്രവർത്തിക്കും. വൃദ്ധിരേജി ചെറിയ സൂത്രം, മികവണിച്ച് ചെറിയ സൂത്രം. പക്ഷെ ഇവിടെ രണ്ടുദാഹരണത്തിന് വേണ്ടി ഒരു വലിയ സൂത്രം. അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ട. ഇത് ധാരാളം സ്ഥലത്ത് വരുന്ന പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത് എപ്പോഴും ആവശ്യമായിട്ട് വരും. പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണം ഏഷ വിഷ്ണു സശംഭു. അവിടെ ഏഷസ് വിഷ്ണു എന്നിരിക്കും സകാരം ലോപിച്ചു, സസ് ശംഭു എന്നിരുന്നു സകാരം ലോപിച്ചു. ഇതിപ്പോ നമ്മള് ഉപയോഗത്തിൽ വരുമ്പോൾ നമുക്ക് കാണാം ഏഷ സ എന്ന് പറയുന്ന എങ്ങും തൊടാതിരിക്കും. അത് കാണുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഏതത്തദോഹു സുലോഹു അപോരണി സമാസ ഹരി എന്നുള്ള സൂത്രം പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഉദാഹരണങ്ങൾ വരുമ്പോൾ നമുക്കത് മനസ്സിലായിക്കോളും. രണ്ട് സ്ഥലത്തേ ഇത് വരത്തുള്ളൂ. അപ്പോൾ അതൊരു വളരെ എളുപ്പമുള്ള ഒരു സൂത്രം. ഇനി അടുത്ത് സാധാരണ ധാരാളം പ്രയോഗിക്കുന്ന ഒരു സൂത്രമാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ കരിലുള്ള ചെയ്തു, ബാക്കിയുള്ളതാണ് ചെയ്യാൻ പോകുന്നു അശില. അതിലാദ്യം നമുക്ക് അകാരത്തെ എടുക്കാം. ഇത് പോയി അശ്. അശ് എന്ന് പറയുന്നതിന് ആയുണ് ആവും. പിന്നെ ധവഞ്ഞ് ഘടദശ് ജപഘടദശ് വരെയുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം അത്, പിന്നീട് നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. ഇപ്പോ അതിൽപ്പെട്ട ആയ മാത്രം എടുക്കുക. രാമോ അത്ര. നമ്മളെപ്പോഴും ആ ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ട് സൂത്രങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്നു, പ്രസലേഷൻ കൊടുക്കുന്നു. പ്രസലേഷൻ രാമോത്ര എന്നാണ് വായിക്കുന്നത്. ഇനി നമ്മളെങ്ങനെ പിരിച്ചെഴുതും? രാമഹ അത്ര ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ബാക്കി നമുക്കറിയാം എങ്ങനെയാ. രാമസ് അത്ര. അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം. രാമര് അത്ര അത്ര അവിടെ നിൽക്കണം. ഇനി മുമ്പോട്ട് പോകാൻ പാടില്ല. സകാരത്തിൽ നിന്ന് തുടങ്ങുന്നതിന്റെ പ്രയോജനം നമുക്കിവിടെയൊക്കെയാണ് മനസ്സിലാകുന്നത്. രാമസ് എന്നിരുന്നു അത് സുപ്പിലെ സകാരമാണ് പരത്തിൽ. അത്രയിരുന്നു അവിടെ എന്തൊരു സജുഷു രൂവന്നു രാമര് അത്ര എന്നായി. അടുത്ത സൂത്രം ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നത്? രാമ ഉ അത്ര എന്ന് വരും. അടുത്തോടെ രാമ ഉ അത്ര. രാമ ഉ രാമ ഉ അത്ര. രാമ കഴിഞ്ഞ് ഉ ഒരു കോമ ഇടണം. ഇവിടെ ഇനി സന്ധി വരേണ്ടതാണ്. അതുകൊണ്ട് രാമ ഉ അത്ര. ഇവിടെ സൂത്രം കൊണ്ടാണ് ഈ ഉ വന്നത്. അതാണ് ഇവിടെ അടുത്ത് പറയുന്നത്. വിസർഗ സന്ധിയിലെ 1, 2, 3, 4 സൂത്രം. 29 പേജ്. അതോരോരപ്പുളുതാത് അപ്പുളുതേ, അപ്പുളുതാത് അത പരസ്യ രോഹു ഉഹു സ്യാത്. അപ്പുളുതേ അതി, അപ്പുളുതേ അതി എന്നിടത്ത് എന്ത് സന്ധിയാവുന്നത്? അപ്പുളുതാത് അതഹ പരസ്യ എന്നിടത്തോ രോരുഹു സ്യാത് എന്നിടത്ത് വാശരി. സൂത്രം വേണം. അതഹ രോഹോ അപ്ലുതാത് അപ്ലുതേ, ഇതും ധാരാളം സ്ഥലത്ത് വരുന്ന സൂത്രമാണ്. ഇതിനും ഒരു കാര്യം ശ്രദ്ധിക്കണം. സൂത്രത്തിലുണ്ടല്ലോ അതഹോ അതഹ രോഹോ, പൂർവത്തിൽ നിന്ന് ഊ എന്നുള്ള ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ ഇല്ലാതെ അതിവിടെ വരും. ഇവിടുത്തെ ഉത്താണെന്ന് തോന്നുന്നു പൂർവസൂത്രം. ഇത് സഭാസത്താധീല സൂത്രമാണ്. പൂർവസൂത്രം ഇന്ന് ഊ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് അതില്ല. അത് കഴിഞ്ഞിട്ട് സൂത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? അപ്ലുതാ അപ്ലുതേ. അങ്ങോട്ട് നോക്കേ ചെയ്യരുത്, നോക്കിക്കഴിഞ്ഞാൽ പോയി. പഠിക്കുമ്പം പഠിച്ചോളുക, തൽക്കാലം ആ ഭാഗത്തേക്കേ നോക്കരുത്. പിന്നെ 24 മണിക്കൂർ തലവേദന മാറത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് നോക്കരുത്. വൃത്തിയിലും അപ്പുളുതാത് അത് വിട്ടയ്ക്കുക, അങ്ങോട്ട് കണ്ടതായി പോലും നടിക്കരുത്. അതഹ പരസ്യ രോഹോ ഉഹു സ്യാത് അപ്പുളുതേ നോക്കരുത്. അത് ഈ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചോളണം. തൽക്കാലത്തേക്ക് ഞാൻ പറയാണ്, നമ്മളിതിൽ നിന്ന് ഇത്രേ എടുക്കാവൂ. എന്താണ്? അതഹ പരസ്യ രോഹോ ഉഹു സ്യാത് അതി, ഇത്രയും മാത്രം. അപ്പുളുത അപ്ലുതം ഇതൊന്നും എടുക്കരുത്. കാരണം ഈ പ്ലുതം വരുന്നതൊക്കെ എവിടെയാ? വേദത്തിൽ. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പണിയുടെ കാലം അങ്ങനെയല്ല, അന്ന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഈ വ്യാഖ്യാനമൊക്കെ എഴുതുന്നവർ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വ്യാഖ്യാനം എഴുതി വായിക്കുന്നവർ തലയിട്ടടിച്ച് കിടന്ന് വിഷമിച്ച് അവസാനം ബസ്സും മടക്കി വെച്ചിട്ട് പോകും. വ്യാകരണ പഠിത്തം മതിയാക്കി പോകും, അല്ലെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് പഠിക്കും. അപ്പോൾ ആവശ്യമുള്ളതിന് എടുക്കുക, ആവശ്യമില്ലാത്തതിനെ വിടുക. ഗ്രാഹി ത്യാജ്യ ബുദ്ധിയോടുകൂടി വേണം പോകണം. ഇത് അനുഭവിച്ച ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന പോലെയല്ല ഞാൻ പഠിച്ചത്, അതെപ്പോഴും ഓർക്കണം. ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം എളുപ്പമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇത്രയും നമ്മളെടുക്കാവോ. അതഹ പരസ്യ ഓരോഹോ ഉഹു സ്യാദ് അതി, ഇത്രയും എടുക്കുക. കാര്യങ്ങൾ വളരെ എളുപ്പം. അതഹ എന്ന് പറയുന്നത് തപരകരണം ചെയ്തിരിക്കുകയാണ്. സൂത്രം ഏതാണ്? എൻ്റെ വൃത്തിയാണ് എനിക്ക് വേണ്ടത്. എല്ലായിടത്തു നിന്നും ശകലശ കിട്ടുന്നുണ്ട്, എവിടെ നിന്നെങ്കിലും മുഴുവനും കിട്ടണം. ശരി, ഞാൻ എല്ലാം കൂടെ ചേർത്തു. എന്തായാലും സംഗതി കിട്ടി. ആ ശരി. താത്പര്യ താത്പരസ്യ ബാക്കി തഹപ്പരോ യസ്മ താത്പരശ്ച ഉച്ചാര്യമാണ് സമകാല ജീവസത്വസ്യ. പാചകത്തിൽ നിന്ന് പ്രായമുണ്ടെങ്കിലും ഓർമ്മയ്ക്ക് കുറവൊന്നുമില്ല. പ്ര പ്രായമുണ്ടെന്ന് പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. കാരണം പ്രായമുള്ളവർക്ക് പ്രായമുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. അത് ശരിയാണ്, ഓർമ്മയിരിക്കുന്ന അങ്ങനെ. ഇതിന് പ്രായമൊന്നും ഒരു പ്രശ്നമില്ല, ഏത് പ്രായത്തിനും പഠിക്കാമെന്നുള്ളതിന് തെളിവാണ്. ചെറുപ്പക്കാർ എത്ര പേരിരിക്കുന്നു, എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഓർമ്മയില്ലല്ല. അതിലും ചെറുപ്പക്കാരായിട്ടുള്ളവർ. അപ്പോൾ ഇത് തപരസത്കാലത്തേക്ക് ഉദാഹരണം അത്തഹ എന്ന് വെച്ചാൽ ഹ്രസ്വകാലത്തെ എടുക്കുന്നു. അത് കഴിഞ്ഞ് അതി അവിടെയും ഹ്രസ്വകാരത്തെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അത് വളരെ സിമ്പിളാണ്. ഹർസ്വാകാരത്തിന്റെ പരത്തിലിരിക്കുന്ന ഒരു എന്ന് വെച്ചാൽ സസജുഷ രൂപ പ്രകാരം വന്ന രൂവിന് പൂവരും, അതിന്റെ പരത്തിൽ ഹർസ്വാകാരം ഇരിക്കുന്നു. ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇവിടെ നോക്കുക, നമ്മുടെ ഉദാഹരണത്തിൽ നോക്കുക. അപ്പുഴുതം വിട്ടിട്ടൊക്കെ വേണം ചിന്തിക്കാൻ, അല്ലെങ്കിൽ പോരുത്. നമ്മുടെ ഉദാഹരണം നോക്കി, എവിടെ എഴുതിയത്? എവിടെ രാമ രു അത്ര, രാമ രു അത്ര, രാമ ഊ അത്ര. സൂത്രത്തിൽ എന്താ പറയുന്നത്? ഹ്രസ്വാകാരം രാമയിലാകാരം. രാമയിലൊരകാരം ഉണ്ടല്ലോ, വേണമെങ്കിൽ അതുകൂടെ ഒന്ന് തിരിച്ചെഴുതി കൊടുക്കുക. അപ്പൊ കറക്കം മനസ്സ് അവിടെ എവിടെ അകാരം എന്ന് ചോദിക്കുക. ആ എഴുതിയിട്ടില്ലല്ലോ എന്ന് ചിലർ പറയും. ഇപ്പോൾ ഉണ്ടല്ലോ അഹർസ്വാകാരത്തിന്റെ അത്രയിലാകാരം ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കുക. ഒരു കോമിട്ടാ മതി. ഹ്രസ്വാകാരത്തിന്റെ പരത്തിലിരിക്കുന്ന എന്താണ് എരു? രാമര്. അതെങ്ങനെ വന്ന്? സസ്യജുഷ ഒരു പ്രകാരം വന്ന എരു, അതിനെ രു എന്ന് പറയും. സസ്യജുഷ ഒരു പ്രകാരം രുവല്ലേ വരുന്നത്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന രോഹോ എന്ന് പറഞ്ഞ രൂവിന്റെ ഷഷ്ടിയാണ് രൂവിന് എന്നർത്ഥം. രോഹോ ഉഹു എന്നാണ് വൃത്തിയിൽ പിരിക്കേണ്ടത്. രോ രു എന്ന് എഴുതിയിരിക്കുന്നത് രോഹോ ഉഹു. ഉഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഹു. ബാക്കിയെല്ലാം ശബ്ദം പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ പ്രഥമാന്തമായി വിസർഗമൊക്കെ ചേർത്ത് പ്രയോഗിച്ചിരിക്കുന്നതാണ്. അങ്ങനെ പ്രയോഗിക്കാൻ പാടുള്ളൂ. അപദം എന്ന പ്രയോഗം ചെയ്ത വിഭക്തിയില്ലാതെ ഇന്ന് ശബ്ദങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. വാസ്തവത്തിൽ ഇവിടെ എന്താണ്? ഉ ആണ് വേണ്ടത്. പക്ഷെ അതിന് ഊഹു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രയോഗിക്കാവും, ഭാഷയുടെ നിയമമാണത്. അപ്പോ രു എന്ന് പറയുന്നതിലൂടെ രോഹോ എന്ന് പറഞ്ഞു, അതോ രോഹോ എന്ന് പറഞ്ഞു. അപ്പോ രാമ കഴിഞ്ഞിരിക്കുന്ന രു എന്ന് പറയുന്നത് സസജുഷോ രു പ്രകാരം വന്ന രുത്വമാണ്. അതിനെ നമ്മൾ രുത്വം എന്ന് പറയുന്നത് വെച്ചാൽ രേഫം എന്നെടുത്താൽ മതി. അതിനെന്ത് വിധിച്ചിരിക്കുന്നു? ഊ. ഈ ഊടെ ഈ സൂത്രം വിധിച്ചത്. പക്ഷെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? പൂർവ്വത്തിൽ ഹ്രസ്വകാരമായിരിക്കണം, പരത്തിലും ഹ്രസ്വകാരമായിരിക്കണം. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സംഹിതയിലാണ്. ഇവിടെ ഊ വന്നു കഴിഞ്ഞു. രാമ ഊന്ന് വന്നു. രാമ ഊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? അവിടെ മാത്രം നോക്കുക, ബാക്കി മാറ്റി വയ്ക്കും. രാമ ഊന്നിരുന്നാൽ എന്തുവരും? സൂത്രം ആത്മുണ ആ ഓ ഒന്ന് രാമോ എന്നായി. രാമോ പരത്തിൽ എന്തായിരിക്കുന്നു? ഓ അത്ര. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാമസ് എന്ന് പറയുന്ന ശബ്ദം വന്നല്ലോ, സുപ്പാണ്. ഇപ്പൊ രാമസ് സുബന്ധമായി. സുബന്ധമായി കഴിഞ്ഞാൽ എന്താണ്? സുപ്തിങ്ങന്ധം പദം. ഇത് പദം ആയി രാമസ്. അപ്പൊ രാമ ഊന്നിരിക്കുന്നത് പദാന്തത്തിലാണ്. അപ്പൊ രാമോ എന്നിരിക്കുന്ന ഇപ്പൊ പദാന്തമായി. പദാന്തത്തിന്റെ പരത്തിൽ അകാരം വരുന്ന എന്തുവരും? എങ്ങ പദാന്താതതി. രാമോത്ര. ഇത് ധാരാളം കാണുന്ന ഒരു ഉദാഹരണമാണ്. രാമോത്ര എന്ന് വരും. അപ്പൊ രാമോത്ര എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? രാമ അത്ര എന്ന് വിരിച്ചു. ആ വിസർഗം എങ്ങനെ കിട്ടിയെന്നറിയാം. നമ്മൾ പുറകിലേക്ക് പോയി. അപ്പോ മനസ്സിലായത് രാമസ് സുപ്പിലെ സകാരമാണെന്ന് മനസ്സിലായി. രാമസ് അത്ര എന്നായി. സകാരം കണ്ടു കഴിഞ്ഞാൽ എന്തുവരും? സസജുഷുരു വന്നു. ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാം നമ്മൾ എന്തുകൊണ്ട് സകാരത്തിൽ നിന്ന് തുടങ്ങുന്നു. സകാരത്തിൽ നിന്ന് തുടങ്ങിയില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. വിസർഗത്തിൽ വെച്ച് തുടങ്ങിയാൽ ഇതൊന്നും പിടികിട്ടത്തില്ല. രാമര് വന്ന് അതേ രുത്വമാണ് എന്ന് നമ്മൾ ധരിക്കുക. സസിഷുരു ശരി. അവിടെ എന്ത് ചെയ്തു? അതോരോ അപ്പുളിതാതപ്പുളിതേ പറഞ്ഞു, ഹർസ്വമായ അകാരത്തിന്റെ പരത്തിൽ ഋത്വം വന്നു കഴിഞ്ഞാൽ, അതിന്റെ പരത്തിൽ ഹ്രസ്വമായ അകാരം ഇരിക്കുകയാണെങ്കിൽ, അകാരം എന്ന് പറഞ്ഞാൽ തന്നെ ഹ്രസ്വമാണ്, വ്യക്തമാകാൻ വേണ്ടി പറയുന്നതാണ്. അകാരം എന്ന് പറഞ്ഞാൽ ഹ്രസ്വമാണ്. ആ വർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വോ ദീർഘമോ പ്ലുതോ ഏതുമാകാം. പറയുന്നു, അകാരത്തിന്റെ പരത്തിൽ ഋത്വം ഇരുന്നു കഴിഞ്ഞാൽ, പരത്തിൽ അകാരമുണ്ടെങ്കിൽ അതിന്റെ ആ രേഖത്തിന്റെ സ്ഥാനത്ത് ഋത്വത്തിൽ എരുകയേ ശേഷിക്കത്തുള്ളൂ. ഊവരും ഈ ഋത്വം എന്ന് പറയുന്നത് ഒരു ഊന്ന് പറയുന്നു. ഇവിടെ ഊന്ന് പറയുന്നു, അതുകൊണ്ട് ഭ്രമം വരരുത്. രണ്ട് രണ്ടാണ്. ഋത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രേഖ ശേഷിക്കും. ഇവിടെ വിരിക്കുന്ന എന്താണ്? ഉത്വമാണ്. അതെവിടെ വരും? ആ ഋന്റെ സ്ഥാനത്ത് ആദേശമായി വരും. ഊ രേഖം പോവും. കാരണം രോഹോ എന്നവിടെ സ്ഥാനിയെ കാണിക്കുകയാണ്. അപ്പൊ രൂവും ഊവും തമ്മിൽ ഭ്രമം വരരുത്. രൂ എന്ന് പറയുന്നത് സസജുഷോ രൂപ്രകാരം വിധിക്കുന്ന രേഖം. ഊന്ന് പറയുന്നത് അതോരോ അപ്ലുത അപ്ലുത എന്ന് പറയുന്നു വിധിക്കുന്ന ഊ. അത് രേഖത്തിന്റെ സ്ഥാനത്താ വരുന്നു. അത് ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഇപ്പൊ രാമ ഓ അത്ര, രാമ ഓ അത്ര വന്നു. അപ്പൊ രാമ ആ ഊ എന്നിരിക്കുന്നിടത്ത് ഒരു സ്വരത്തിന്റെ അടുത്ത് മറ്റൊരു സ്വരം വന്നു. ആയുടെ അടുത്ത് വേറെ ഒരു ഊ വന്നു. ആയുടെ അടുത്ത് ഊ വന്നാൽ പിന്നെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് തന്നെ പറയാം ആ ഊ ഓ. പിന്നെ കൂടുതലും ചിന്തിക്കേണ്ട കാര്യമില്ല. ആയുടെ അടുത്ത് വന്ന ഓ എന്ന വരും. ഇപ്പൊ എന്ത് ചെയ്തു? ഓ വന്നു, രാമോ അത്ര. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് പദാന്തത്തിലാണോ? പദാന്തത്തിലാണ്. എന്തുകൊണ്ട്? സു സുവിൽ നിന്നാണ് ഇങ്ങോട്ട് വന്ന്. സു വരുമ്പോഴാണ് രാമശബ്ദം പദമാകുന്നു. സുപ്തിംഗന്ധം പദമെന്ന് പറഞ്ഞു. പക്ഷെ ആ സു വരുന്ന പ്രക്രിയകളൊക്കെ ഇനി നമ്മൾ പഠിക്കും. തൽക്കാലം അത് പദാന്തമാണെന്ന് ധരിക്കുക. ഏങ്ങ പദാന്താതരി, പദാന്തമായ ഏങ്ങിന്റെ പരത്തിൽ ഹർസു അകാരം ഇരുന്നു കഴിഞ്ഞാൽ അവിടെ പൂർവ്വരൂപം വരും. ഈ സന്ധിയുടെ പ്രത്യേകത എന്താണ്? ഇതെപ്പോഴും വരുന്നത് പദത്തിന്റെ അന്ത്യത്തിലായിരിക്കും. ഇവിടെ എപ്പോഴും വരുന്നത് ഊവായിരിക്കും. എപ്പോഴും പൂർവ്വത്തിൽ അകാരമായിരിക്കും. അപ്പൊ ആ ഊ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓയായിരിക്കും. എവിടെ പരത്തിൽ എപ്പോഴും അകാരം വരും. അതുകൊണ്ട് എപ്പോഴും ഇവിടെ എന്ത് വരും? ഏങ്ങപ്പദാന്താതാതി, സർവത്ര ഒരേ രൂപത്തിലായിരിക്കും. ശബ്ദങ്ങൾ മാറി മാറി വരും, പ്രക്രിയയ്ക്ക് ഒരു വ്യത്യാസം വരും. എല്ലായിടത്തും ഊ വരും, ഗുണം വരും, പൂർവ്വരൂപം വരും. രാമോത്ര എത്രയോ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ കിട്ടും. ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് ശിവോ അർച്ച. ശിവസ് അർച്ച എന്ന് എഴുതും, ശിവഹ അർച്ച എന്ന് പിരിക്കും. അതുകൊണ്ട് പിരിച്ചെഴുതുക പുസ്തകത്തിലെ ഉദാഹരണം. ശിവൻ അർച്ചനാണ്, പൂജ്യനാണ്, ആരാധ്യനാണ്. ശിവോ അർച്ച. ഈ സന്ധി വരുന്നിടത്തല്ല ഈ പ്രശ്ലേഷണം കാണും. ശിവോ അർച്ച. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് വേണം, നിർബന്ധമൊന്നുമില്ല. നമുക്കിത് സന്ധി അറിയാവുന്നവർക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇന്നതാ സംഭവിച്ചിരിക്കുന്നത്. അതിങ്ങനെ പിരിച്ചെഴുതും. ശിവ തെറ്റ്. ഇവിടെ തെറ്റ്? ആ ഇപ്പൊ ശരി. ഇപ്പൊ തെറ്റെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ശിവസ് അർച്ച. വ്യാകരണത്തിലൊരു വലിയ അബദ്ധമാണ് ആ തെറ്റ്. പക്ഷെ ശ്രദ്ധിക്കാതെ അബദ്ധം ആർക്കും പറ്റും. പലരും വ്യാഖ്യാനങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ശിവര് അർച്ച. ബാക്കി നിങ്ങൾക്കറിയാം. സസശിക്ഷൊരു വന്ന് അടുത്ത് അതോര അപ്പുളുദേ വരും ശിവ ഓ അർച്ച. ഇനി അടുത്തെന്ന് വരും ആത്മുണ ശിവോ അർച്ച. ഏങ്ങപ്പതാന്ത തതി ശിവോ അർച്ച. കറക്റ്റായി ഞാൻ പറയാതെ തന്നെ മുഴുവൻ പ്രക്രിയ എഴുതി കഴിഞ്ഞു. ഇനി അവിടെ അവസാനം ആകുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് വിസർഗം കൊടുക്കാം, പ്രക്രിയ പൂർത്തിയാകുന്നു. ശിവോർച്ച ഇതിന് നമ്മൾ ഇപ്പോഴും ഒരുപാട് ഉദാഹരണത്തിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ബ്രഹ്മസൂത്രം ക്ലാസ്സിൽ ഉദാഹരണങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ബാക്കി ഉദാഹരണങ്ങൾ മനസ്സിലാവും. ഇത് ഒറ്റ സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും ഇതിന്നതാ സംഭവിച്ചിരിക്കുന്നു. അടുത്ത സൂത്രം നോക്കുക, എന്താണ് അടുത്ത ഉദാഹരണങ്ങൾ? രാമോ ഗച്ഛതി. പുസ്തകത്തിലെ ഉദാഹരണം നമ്മൾ പിന്നെ ചെയ്യും. രാമോ ഗച്ഛതി. ഇതിനെങ്ങനെ നമ്മൾ പിരിക്കും? രാമ ഗച്ഛതി. ശരി, ഇനി അടുത്ത പരിപാടി തുടങ്ങുക. എന്താണ് രാമ സഗച്ഛതി? അടുത്തത് രാമ ഗച്ഛതി. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അവിടെ നിൽക്കുക. ഇവിടെ എന്താ പറയുന്നത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് രുത്വം വന്നു കഴിഞ്ഞു, രുത്വത്തിന്റെ പൂർവത്തിൽ മുമ്പ് പറഞ്ഞ കണ്ടീഷൻ തന്നെ എന്താണ്? ഹ്രസ്വകാരമായിരിക്കണം, അതിന് മാറ്റമില്ല. പരത്തിൽ ഹസ് ഹൈവരട് ഞാണ് ഞമ്മ ജപഞ്ഞ് ഘടദശ് ജപഘടദശ് പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണെങ്കിൽ മുമ്പ് സംഭവിച്ചതുപോലെ സംഭവിക്കും, ഉത്വം വരും. രേഖത്തിന് ഉത്വം വരും. എഴുതി സൂത്രത്തിലേക്ക് പിന്നെ പോവാം, ആദ്യ കാര്യം മനസ്സിലാക്കും. ഇവിടെ പരത്തിൽ ഹസ്സിൽപ്പെട്ട ഗായിരിക്കുന്നു, പൂർവത്തിന് ഉത്വം വരും. രാമ ആ അവിടെ ഒരായുണ്ട്, അതെടുത്ത് കാണിക്കണം. പരത്തിൽ ഊവന്നു, പരത്തിൽ ഗച്ഛതി ഹല്. ഇനിയെല്ലാം പഴയതുപോലെ രാമ രാമ രാമ ആന്ന് വേണം, രാമ ആന്ന് എഴുതിയിരിക്കുന്നു. ഇനി എന്തു വരുന്നു? ആ ഊ അവിടെ എന്തു വരും? ഓ ഒന്ന് രാമോ. രാമോ ഗച്ഛതി, രാമോ ഗച്ഛതി, രാമോ ഗച്ഛതി, രാമോ ഗച്ഛതി, രാമോ ഗച്ഛതി എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? രാമോ ഗച്ഛതി എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? എന്തുവരും? ഒന്നും വരില്ല. അത് പറയാനല്ലേ ഞാൻ ചോദിക്കുന്നു, പേടിക്കുന്നില്ല. അവിടെ ഒന്നും വരത്തില്ല. വ്യാകരണം പഠിക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? തെറ്റ് വരുമെന്നു. തെറ്റ് ഇതിന്റെ കൂടെ ഉള്ളതാ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അതിൽ അഭിമാന പ്രശ്നം വിചാരിക്കേണ്ട. തെറ്റ് വന്നാൽ നമ്മൾ തിരുത്തും, അത്ര തന്നെ. അല്ല, തെറ്റ് വരുന്നത് അഭിമാനക്ഷതമെന്ന് കരുതരുത്. തെറ്റ് വന്നാൽ തിരുത്തും, അത്ര തന്നെ. അപ്പൊ കുറച്ചുകൂടെ ശരി പഠിക്കും. ഇപ്പൊ ആരെങ്കിലും ഒരു അബദ്ധം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തിരുത്താമായിരുന്നു. അങ്ങനല്ല, ഇങ്ങനെ. ഇത് അടുത്ത സൂത്രം നോക്കുക, അടുത്ത സൂത്രം. അതോരോ അപ്ലതേ ഹസിച്ച അതിന്റെ താഴെ ഇത്രയേ ഉള്ളൂ തഥ എന്ന് വെച്ചാൽ വളരെ എളുപ്പം. തഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അധ പരസ്യ വൃത്തി, മേളത്തെ വൃത്തി നോക്കിയാൽ മതി. അധ പരസ്യ രോഹോ ഉഹു സ്യാദ് ഹസി, ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. ഒരൊറ്റ വ്യത്യാസം ഇവിടെ പറയുന്നുള്ളൂ. എന്താണ്? പരത്തിലിരിക്കുന്ന ഹസ്സായിരിക്കും, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്താണ് പറയുന്നത്? ഹ്രസ്വമായ അകാരത്തിൻ്റെ പരത്തിലിരിക്കുന്ന രേഖത്തിന് ഉകാരം വരും പരത്തിൽ ഹസ്സിൽപ്പെട്ട വ്യഞ്ജനങ്ങൾ ഇരിക്കുമ്പോൾ. സംഗതി വളരെ എളുപ്പമാണ്. ഹ്രസ്വകാരത്തിൻ്റെ പരത്തിലിരിക്കുന്ന രേഖമെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഓർത്തോളണം. സസജുഷു രൂപ്രകാരം വരുന്ന രൂപമാണ് ഇവിടെ, അതാണ് രോഹോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സസജുഷു രൂപ്രകാരം വരുന്ന രേഖമാണ്, അതിന് ഊവരും ഫലത്തിൽ എന്തിരിക്കുമ്പോ? ഹസ്സിലപ്പെട്ട എന്നും പറഞ്ഞിരിക്കുമ്പോൾ. അവിടെ പാണിനിയുടെ ബുദ്ധി എന്താണെന്ന് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ക്രമമായി പഠിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് ഒരു ഒന്നെഴുതിയ പുനർഗച്ഛതി, പുനർഗച്ഛതി. ഇനി ഇതിനെങ്ങനെ നമ്മൾ പിരിച്ചു പറയും? ആ പുനഃ ഗച്ഛതി, പുനഃ ഗച്ഛതി. പുനർഗച്ഛതി എന്നുള്ളത് പിരിക്കുന്ന എങ്ങനെ? പുനഃ ഗച്ഛതി, അങ്ങനെ നമ്മൾ പിരിച്ചത്. പുനഃ ഗച്ഛതി. ഇനി ഇതിനെ ഒന്ന് സന്ധിയാൻ നോക്കിയേ. പുനര് ഗച്ഛതി. ഇനി എന്ത് ചെയ്യും? ശരി, ഒരാൾ പറഞ്ഞത് പുനസ് എന്നാണ്. സകാരം എങ്ങനെ വരും അവിടെ? എന്തുകൊണ്ട് വരില്ല? അഭിയായോണ്ട് എന്താ സകാരം വരാൻ വയ്യാത്ത? പുനര് തന്നെ. എന്ത് വരുമെന്നാ ചോദിച്ചത്? ഒരാൾ പറഞ്ഞ് വിസറ സകാരം വരുമെന്ന്. എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ടാണ് വരുമെന്ന് പറഞ്ഞത്? കരുപരത്തിൽ വേണം. കരുപരത്തിൽ വന്നാൽ എന്ത് വരും? ഏത് വരും? സകാരം വരുമോ? അത് വരുമോ? കരുപരത്തി പുനരുന്നിരിക്കുന്നിടത്ത് കരുപരത്തി വന്നാൽ എന്ത് വരും? പുനര് എന്നിരിക്കുന്നിടത്ത് കരുപരത്തിലിരുന്നാൽ എന്ത് വരും? പുനര് എന്ന് പറയുന്നതിന്റെ പരത്തിൽ കര് എന്ന് കരയിരുന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഏ സൂത്രം വരും? എന്താ പുനര് എന്നിരിക്കുന്നത് കരവസന വിസർഗം വരൂ? ഉറപ്പായിട്ടും വരും. സംശയിക്കുന്നെന്തോന്ന്? ഒരു ഉറപ്പ് വേണം. നല്ലവണ്ണം സംശയിച്ച് പറയരുത്. കരുപരത്തിലിരുന്ന് കഴിഞ്ഞാൽ അവിടെ എന്തുവരും? ഇത് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് വരത്തില്ല. പിന്നെ അങ്ങോട്ട് കിടക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യം ചിന്തിക്കണ്ട. അതൊന്നും വരത്തില്ല. പിന്നെ ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തോന്നു? ഇവിടെ ഇപ്പൊ പരത്തിയിരിക്കുന്ന ഗച്ഛതി എന്ന് പറയുന്നത് എന്താ? ആ അപ്പൊ ഇവിടെ എന്ത് വരും? പൂ വരുമോ? ഉറപ്പാണോ? രൂ വന്നാലേ വരത്തുള്ളൂ. രൂ അതായത് സസജുഷോ രൂ പ്രകാരം വരുന്ന രൂ വന്നാലേ വരൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ജന്മനമുള്ള സാധനമാണ് പുനരുള്ളത്. രൂ എന്ന് പറയുന്നത് അല്ല ഇത്. അതുകൊണ്ടാണ് പറഞ്ഞത് രോഹോ ഉഹു. സസജുഷോ രൂ പ്രകാരം രൂ വന്നാൽ മാത്രമേ അവിടെ എന്ത് വരത്തുള്ളൂ? ഊ വരത്തുള്ളൂ. ഇവിടെ വരാൻ പറ്റത്തില്ല. അപ്പൊ പുനഃ പുനർഗച്ഛതി എന്ന് കണ്ടാൽ നമ്മൾ പുനഃ ഗച്ഛതി എന്ന് പിരിക്കും. പിന്നെ അതെന്താണ് ആ വിസർഗം വന്നതെന്ന് ചിന്തിച്ചാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പിറകിലോട്ട് പോകും, പുനർഗച്ഛതി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഇരിക്കും പുനർഗച്ഛതി. അപ്പൊ പാണിനി എന്തുകൊണ്ട് പറഞ്ഞു രോഹോ ഉഹു എന്ന്? എന്തുകൊണ്ട് പറഞ്ഞു ഹശിച്ച എന്ന് പറയുന്ന സൂത്രം ഇവിടെ പ്രവർത്തിക്കരുത്? മനസ്സിലായോ? ഹശിച്ച എന്ന് പറയുന്ന സൂത്രം ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല, പുനർഗച്ഛതി എന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളെയും മനസ്സിൽ കണ്ടിട്ടാണ് പാണിനിയുടെ പ്രയോഗങ്ങൾ. നമ്മൾ പഠിച്ചതനുസരിച്ച് നമുക്ക് തോന്നുന്നു എന്താണ് ഇവിടെ രേഖ വിരിക്കുന്നു ഊ വന്നുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ ഇത് സ്വസജുഷ ഒരു പ്രകാരം വന്ന സാധനമല്ല, പുനരെന്ന് പറയുന്ന അവ്യയത്തിലെ രേഖമാണ്. അപ്പൊ ആ സൂത്രത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ഇന്നിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതോരോ അപ്ലത അതപ്ലത എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെന്ത് ഉദാഹരണം എടുത്തത്? ഏതായാലും മതി, പുസ്തകത്തിലുള്ളതോ ഞാൻ പറഞ്ഞത് രാമഗച്ഛതി എന്ന് കൊടുത്ത് രാമസ് രാമ രാമസ് വിജയത്ത് രാമര് രാമ ഊന്നോണ്. ഇവിടത്തെ ഊന്ന് പറയുന്ന എവിടെ നിന്ന് വന്നു ഊ എന്നതോ? അതോരോ അപ്പുളുതാ അപ്പുളുതേ, അത് അത് പറഞ്ഞ് തിരിഞ്ഞു പോയരുത്. സജുഷ ഒരു പറയുന്ന രു, അതോരോ അപ്പുളുതാപ്പുളു പറയുന്ന ഊ, രണ്ടിലും ഊ എന്ന് വരും. പക്ഷെ രണ്ടും രണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോരുത്. ഒന്ന് രേഖമാണ്, ഒന്ന് ഉകാരമാണ്. ഇവിടെ ഒരുത്വം വന്നാണ് ര്. അത് എവിടെ കിടക്കുന്നു? സസുഷരു എന്ന് പറയുന്ന 8-ാം അധ്യായത്തിലെ 2-ാം പാദത്തിൽ, അതായത് അസിദ്ധകാന്ഡം. അതോരോ അപ്ലതാതപ്ലത എവിടെ കിടക്കുന്നു? സിദ്ധകാന്ഡത്തിൽ. നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? സിദ്ധകാന്ഡത്തിലെ സംഗതികളെല്ലാം ചെയ്തു കഴിഞ്ഞ് എല്ലാം വെടിപ്പാക്കി വെച്ചതിന് ശേഷം അവസാനം എന്തെങ്കിലും മിനുക്ക് പണിയുണ്ടെങ്കിൽ ശേഷിക്കുന്ന ത്രിപാദിയുടെ സൂത്രങ്ങൾ വന്ന് പ്രവർത്തിക്കും. തയ്യൽ ഓർമ്മയുണ്ടല്ലോ. അവസാന പണിക്ക് അതിനെ കൊണ്ടുവരാവും. അത് വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സൂത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ല. ഇവിടുത്തെ സൂത്രങ്ങൾക്ക് സഭാ സപ്താധി അല്ലെങ്കിൽ അതിനെ സിദ്ധകാന്ഡം എന്ന് പറയും. അസിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സിദ്ധകാന്ഡത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണങ്ങളൊക്കെ ഒരു ദിവസം ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞാണ്. അപ്പൊ നോക്കുക, സസജുഷു എന്ന് പറയുന്ന സൂത്രം എവിടെ കിടക്കുന്നു? അസിദ്ധകാന്ഡത്തിൽ. അതോരോ അപ്പുളുതാതപ്പുളുതേ ഹസിച്ച എന്ന് പറയുന്ന രണ്ട് സൂത്രങ്ങളും. അപ്പൊ അസിദ്ധകാന്ഡത്തിൽ ഒരു സൂത്രം പ്രവർത്തിച്ചിട്ട് സിദ്ധകാന്ഡത്തിൽ ആ സൂത്രം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അതനുസരിച്ചാണെങ്കിൽ സസജുഷു പ്രവർത്തിച്ചതിന് ശേഷം ഈ രണ്ട് സൂത്രവും പ്രവർത്തിക്കുമോ? പ്രവർത്തിക്കൂ? ഉറപ്പാണോ? ഉറപ്പാണോ? ഉറപ്പാണോ? നമ്മൾ പറഞ്ഞതനുസരിച്ച് അസിദ്ധകാന്ഡത്തിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പിന്നെ പ്രവർത്തിക്കാൻ പാടില്ല. പാണിനിയുടെ നിയമമാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പൂർവോത്തര അസിദ്ധം എന്ന് പറയുന്ന സൂത്രത്തിന്റെയാണ് നിയമം. പക്ഷെ ഞാൻ ആ സൂത്രം വ്യാഖ്യാനിച്ചില്ല, പഠിപ്പിച്ചില്ല. അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഉറപ്പ് വരത്തില്ലായിരുന്നു. ആ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഈ ഉറപ്പ് ഇപ്പോൾ വന്നത്, വരില്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അത് പഠിപ്പിക്കാത്തത്. അത് പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുന്നവർക്ക് പിന്നെ കാണണത്ത് മുഴുവൻ സംശയമാണ്. ചില സംശയ രോഗികളെ പോലെ ഇത് സിദ്ധമാണോ അസിദ്ധമാണോ, അങ്ങനെ ചില സംശയ രോഗികൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അത് പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയമില്ലാത്തത്. പാടില്ല ഉറപ്പിച്ചു പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ ആ നിയമത്തിന് വിരുദ്ധമായ കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. എന്താണ്? സസ്വരു പ്രവർത്തിച്ചതിന് ശേഷം അതോരോരോ പ്രതാപത്തോടെ പ്രവർത്തിച്ചിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പാണിനി എന്ത് നിയമം പറഞ്ഞു കഴിഞ്ഞാലും അതൊരു സാമാന്യമാണ്, അതിനൊരു അപവാദം കാണും. ആ പറഞ്ഞ നിയമത്തിന്റെ അപവാദമാണ് ഇവിടെ കാണുന്നത്. അപവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭേദഗതി, ഭരണഘടനാ ഭേദഗതി. ഇവിടെ പാണിനി എങ്ങനെയാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് പാണിനിയുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് നോക്കണം. അതായത് അതോരോരോ അപ്ലുതാത് അപ്ലുത എന്ന് പറയുന്ന സൂത്രത്തിൽ പാണിനി രോഹോ എന്ന് പറഞ്ഞു. രോ എന്ന് വെച്ചാൽ രു എന്ന് പറഞ്ഞു ഈ സൂത്രത്തിൽ. അങ്ങനെ രു എന്ന് പറഞ്ഞ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണിനി പറയുകയാണ്, ഒരു സൂചന കൊടുക്കുകയാണ്. സസജുഷ രൂപ്രകാരം എന്ന രു ഈ സൂത്രത്തിന്, ഈ സൂത്രം അതിനെ സ്വീകരിച്ചിരിക്കുന്നു. ആ രുവിനെ എന്ന് വെച്ചാൽ ഇവിടെ മാത്രം ഈ സൂത്രത്തിൽ രു എന്ന് പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ രു പ്രയോഗിക്കണമെങ്കിൽ എന്ത് വേണം? സസജുഷ രു എന്ന് പറയുന്നതിൽ ആ രുവിനെ കുറിച്ച് ഇതിന് ബോധം വേണം. അല്ലെങ്കിൽ ഇവിടെ രു എന്ന് പറയാൻ പറ്റുമോ? ആ രുവിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ സസജുഷോ രുവിലെ രുവിനെ ഈ സൂത്രത്തിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഇതിന് സ്വാതന്ത്ര്യമുണ്ട്. എന്താണ്? സസജുഷോ രൂ പ്രവർത്തിച്ചതിന് ശേഷം ഇതിന് പ്രവർത്തിക്കാം. കാരണം ആ രൂ പ്രവർത്തിച്ച ഇതിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിരിക്കുകയാണ് പാണിനി, ആ നിയമത്തെ മറികടക്കാൻ. സസജുഷോ രുവിലെ രുവിനെ ഈ സൂത്രത്തിൽ എടുത്തു ചേർത്തു. ഇത് നോക്കുക, നമ്മുടെ ഈ പ്രക്രിയയിൽ രാമഹ ഗച്ഛതി, രാമസ് ഗച്ഛതി, രാമര് ഗച്ഛതി വരെയായി. ഇങ്ങനൊരു രാമര് എന്ന് പറയുന്നത് സഹസ്ര പ്രകാരൊരു എന്നാണ്. ഇങ്ങനൊരു വന്നു കഴിഞ്ഞാൽ പാണിനിയുടെ 5000 സൂത്രം ഇവിടെ വരും. ആർക്കാണ് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു ഇവിടെ ഒരു വലിയൊരു തള്ളലും ഉന്തലും പിടിയും മനിയും എല്ലാം നടക്കും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ത്രിപാദിയുടെ സൂത്രങ്ങളെല്ലാം മാറി നിൽക്കും. കാരണം സഭാസപ്താധിയിലെ സൂത്രങ്ങൾ പ്രവർത്തിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. എല്ലാവരും മാറിയിരിക്കും. അപ്പോൾ എല്ലാവരും മാറിയിരിക്കുന്നു, ഇവിടെ ഉള്ളവരെല്ലാം പ്രവർത്തിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ആരും പ്രവർത്തിക്കുന്നില്ല. അത് കാണുമ്പോൾ എന്ത് ചെയ്യും? ത്രിപാദിയിലെ സസ്യജുഷരു ഇങ്ങോട്ട് വന്ന് പ്രവർത്തിക്കും. എന്ത് ചെയ്തു? രാമരുന്നു രാമസുന്നിരിക്കുമ്പോഴാണ് എല്ലാവരും മത്സരിക്കുന്നത്. രാമസുന്നിരിക്കുമ്പോൾ എല്ലാവരും മത്സരിക്കുന്നു. എല്ലാം അവിടെ മാത്രമല്ല, എല്ലായിടത്തും മത്സരമുണ്ട്. രാമസുന്നിരിക്കുന്നിടത്ത് മത്സരിക്കുമ്പോൾ എല്ലാവരും വരുമ്പോൾ ആദ്യം നിയമം അതാണ്, സഭാവ് സപ്താധിയിലെ സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു. അവരാരും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? സസ്യജുഷരു ധൈര്യമായിട്ട് വന്ന് പ്രവർത്തിക്കും. രാമര് വെച്ചതീന്നാവും. ഇനി നിയമം അനുസരിച്ച് ഇനി അത് പ്രവർത്തിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സിദ്ധകാന്ഡത്തിലെ ഒരു സൂത്രത്തിനും പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ അതോരൊരു അപ്ലുതാതപ്ലുത എന്ന് പറയുന്ന സൂത്രം നോക്കുമ്പോൾ തന്നിലുണ്ടൊരു ഈ രു തന്നിലുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കുന്നു. ഈ രു എന്ന് പറയുന്നത് സസ്യജുഷോരുവിലെ രുവാണ്. ആ രുവിനാണ് ഇവിടെ ഉത്തം വിധിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രവർത്തിക്കാം. പുറത്തറാസിദ്ധം എന്ന് പറയുന്നതിന്റെ അപവാദം. ഉടനെ എന്ത് ചെയ്യുന്നു? അതോരോ അപ്ലുതാതപ്ലുത പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മനയ്ക്ക് പ്രവർത്തിക്കാം. അത് സിദ്ധകാന്ഡത്തിലുള്ളതാണ്. പൂർവരൂപത്തിന് പ്രവർത്തിക്കുക, അത് സിദ്ധകാന്ഡത്തിലുള്ളതാണ്. അപ്പൊ സിദ്ധകാന്ഡത്തിലുള്ള ബാക്കി എല്ലാ സൂത്രങ്ങൾക്കും പ്രവർത്തിക്കുന്നതിനുള്ള ഒരു വഴി തുറന്നിട്ട് കൊടുക്കുകയാണ് ഇത്. അതോരോ അപ്ലുതാ തപ്ലുത. എന്തുകൊണ്ട്? അവിടെ അസിദ്ധകാന്ഡത്തിലെ സസജുഷരു എന്ന് പറയുന്ന സൂത്രം വിധിച്ച രു എന്ന് പറയുന്നതിനെ അതോരോ അപ്ലുതാ തപ്ലുത എന്ന് പറയുന്നതിൽ ഉപയോഗിച്ചതുകൊണ്ട്. ഇത് ഞാൻ ഒരു പൊതു ജ്ഞാനത്തിന് വേണ്ടി പറഞ്ഞാണ്. ഇത് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കി മതി പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട്. ആർക്കെങ്കിലും ഒരു സംശയം അസിദ്ധത്തെ സംബന്ധിച്ചുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് ചിന്തിച്ചാലും ബുദ്ധിമുട്ടുണ്ട. മനസ്സിലാക്കേണ്ട ഇത്രയാണ്. എന്താണ് അവിടെ സസജുഷ ഒരു പ്രകാരം ഒരു ഒത്തു വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ അകാരം ഇരിക്കുന്നുണ്ട്, ഉകാരം വന്നു, ഗുണം വന്നു, പൂർവരൂപം വന്നു, രാമോഗിച്ചതി ശിവോവന്ധ്യഹ. ശിവോവന്ധ്യ എന്നുള്ളിടത്ത് എന്താണ് പരത്തിൽ ഹ്രസ്വ അകാരമില്ലെങ്കിലും അവിടെ ഹസ്യല വകാരമുണ്ട്, വകാരമുള്ളതുകൊണ്ട് അവിടെ ഈ പറയുന്ന പോലെ തന്നെ സഹിഷ്വരൂപിൽ അരുവിന് പോകുന്നു, ഗുണം വന്നു. അവിടെ പൂർവ്വരൂപം വരാൻ പരത്തിൽ അകാരമില്ല, ഹ്രസ്വ അകാരമില്ല, അതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നില്ല. എന്നിട്ടെന്ത് വരുന്നു? ശിവോ വന്ധ്യ എന്ന് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഓ കാണുന്നിടത്തെല്ലാം പരത്തിൽ വ്യഞ്ജനമാണ് കാണുന്നതെങ്കിൽ അവിടെ ധരിച്ചുകൊണ്ട് ഇവിടെ ഹസിച്ച വന്നു. പരത്തിൽ പ്രശ്ലേഷമാണ് കാണുകയാണെങ്കിൽ അവിടെ അത് ഓരോരോ കൃതപ്പെടുത്തേ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഈ സന്ധി വരുന്നിടത്തെല്ലാം നമ്മൾ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ ആ രൂപത്തിൽ നിന്ന് പുറകിലോട്ട് വേണം ചിന്തിക്കേണ്ടത്. സൂത്രത്തിൽ നിന്ന് അവിടെ എത്താൻ ശ്രമിക്കരുത്, കുഴഞ്ഞു പോകും. പല സൂത്രങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കും. ആ രൂപത്തെക്കുറിച്ച് നമ്മുടെ മനസ്സ് ഇതാണ്. എന്താണ് പ്രശ്ലേഷ മാർഗമുണ്ട്, പൂർവ്വത്തിൽ ഓ കണ്ടു, പിന്നെ ഒന്നും ചിന്തിക്കണ്ട, അതോരോരോ കൃതപ്പെടുത്തേ. ഓ കണ്ടു പരത്തിൽ പ്രശ്ലേഷം കാണുന്നില്ല, പിന്നെ എന്താണ് വ്യഞ്ജനം ഹസിച്ച എങ്ങനെ പിരിക്കണം? വിസർഗമാണ് രണ്ടിടത്ത്. ഓ എന്ന് അതൊന്നും കാര്യമില്ല, രണ്ടിടത്ത് വിസർഗമായിരിക്കും. ഇങ്ങനെയുള്ള ധാരണകൾ ലക്ഷ്യത്തെക്കുറിച്ച് വെച്ചുകൊണ്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് സൂത്ര ഓർമ്മയിൽ വരും, പിരിക്കുന്നത് വളരെ എളുപ്പമാകും. അല്ല, സൂത്രത്തെക്കുറിച്ച് ചിന്തിച്ച് വൃത്തിയെക്കുറിച്ച് ചിന്തിച്ച് വ്യാഖ്യാനത്തെക്കുറിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ ഒരുപാട് താമസിക്കും. ലക്ഷ്യത്തിൽ നിന്ന് എപ്പോഴും പിറകിലേക്ക് വരണം. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, സകാരം നമ്മൾ പിരിച്ചു കഴിഞ്ഞു, പിന്നെ പിറകിലേക്ക് പോയി. സകാരം, രേപം, പിന്നെ അവിടെ നിന്നാണെല്ലാം. ചിലപ്പോൾ രേപത്തിൽ നിന്ന് വിസർഗം വരും, ചിലപ്പോൾ അവിടെ നിന്ന് സകാരം വരും, ശകാരം വരും, ഷകാരം വരും. ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഓകാരം വന്നു. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ പിറകിലോട്ട് പോയി ചിന്തിക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് യാതൊരു പ്രയാസവും വരത്തില്ല.